ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. കലങ്ങിടും ഈ കണ്ണേ പുനരിതി വന്നിടുമോ, ഏഴകളി മണ്ണേ പാദം വച്ചിടുമോ, എൻ മനസ്സിൽ ചൂഴും വിരുളെ മാറ്റും ദുരിതം നീക്കും വിധിയെ തീർക്കും തീയെ നീയല്ലോ. നീ വന്നല്ലോ, നീ വന്നല്ലോ വാഴ്വേ വീണ്ടും നീ തന്നല്ലോ. നീ വന്നല്ലോ, നീ വന്നല്ലോ വാഴ്വേ വീണ്ടും നീ തന്നല്ലോ. നീ വന്ന്